ബാഹ്യപ്രയത്നത്തെ കുറിച്ചാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തത്. ബാഹ്യപ്രയത്നസ്തു ഏകാദശധാ, ഏകാദശ പ്രകാരത്തിൽ ഉണ്ട്. 11 തരത്തിലാണ് ബാഹ്യപ്രയത്നം. വിവാരഹ, സംവാരഹ, ശ്വാസോ, നാദോ, ഘോഷോ, അഘാഷോ, അല്പപ്രാണോ, മഹാപ്രാണോ, ഉദാത്തോ, അനുദാത്ത, സ്വരിതശ്ചേതി. ഈ 11 എണ്ണത്തിൽ നിന്ന് 3 എണ്ണത്തിനെ നമ്മൾ മാറ്റി, അത് സ്വരങ്ങൾക്ക് വേണ്ടി, ഉദാത്തം, അനുദാത്തം, സ്വരിതം. ബാക്കി വരുന്ന 8 എണ്ണമാണ്. ഇതിൽ ഈ ച എന്നൊക്കെ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഒരുപാട് അർത്ഥങ്ങളൊക്കെ പറയുന്നവരുണ്ട്. അപ്പം അത്തരം വിശദീകരണങ്ങളിലേക്കൊന്നും നമ്മളിപ്പോൾ കൊടുക്കുന്നില്ല. അതിനൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഈ ബാഹ്യപ്രയത്നങ്ങൾ ചിലട് പറയുന്നത് മനസ്സിലാക്കാൻ പ്രയാസമാണെന്നാണ്. എനിക്കങ്ങനെ അഭിപ്രായമില്ല, ഇത് വളരെ സരളമായി മനസ്സിലാക്കാം. പിന്നെ കൂടുതൽ അതിന് കൂടുതൽ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പാണ്ഡിത്യം പ്രകടിപ്പിച്ചിട്ടും കാര്യമില്ല. ഈ ബാക്കി വരുന്ന 8 എണ്ണം അതിനെ എങ്ങനെ എളുപ്പത്തിൽ മനസ്സിലാക്കാം, അതിനു വേണ്ടിയിട്ട് എന്താ ചെയ്തിരിക്കുന്നത്? ആദ്യം മനസ്സിലാക്കുക, അത് ഹല്ലുകൾക്ക് വേണ്ടിയാണ് എന്ന് വെച്ചാൽ വ്യഞ്ജനങ്ങൾക്ക് വേണ്ടി. വ്യഞ്ജന അക്ഷരങ്ങളിൽ ഈ പ്രയത്നങ്ങളിൽ ഏതിനേതിനൊക്കെയാണ് വരുന്നത് എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത്? വ്യഞ്ജനങ്ങളെ രണ്ടായി തിരിച്ചതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത്. ഒന്ന് ഹസ് ഇവിടെ എഴുതി കാണിച്ചിട്ടുണ്ട്, മറ്റൊന്ന് ഖരി. അപ്പം വ്യഞ്ജനങ്ങളെ ആദ്യം രണ്ടായി തിരിക്കുക, ഒന്ന് ഹസും മറ്റൊന്ന് ഖരും. എന്നിട്ട് ഹസ്യൻ എന്തൊക്കെയാണ് ബാഹ്യപ്രയത്നം പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കുക. അപ്പോൾ ഹസി, സംവാര, നാദ, ഘോഷാസ്ഥ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഹസിൻ്റെ ബാഹ്യപ്രയത്നങ്ങൾ സംവാര, നാദ, ഘോഷങ്ങൾ. ഇനി ഖരിൻ്റെ ബാഹ്യപ്രയത്നങ്ങൾ വിവാര, ശ്വാസ, അഘോഷാസ്ഥ, വിവാര, ശ്വാസ, ആഘോഷങ്ങളാണ്. ഇത്രയും മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു വർണ്ണത്തെ എടുത്തിട്ട് അതിൻ്റെ ബാഹ്യപ്രയത്നം ഏതാണെന്ന് കണ്ടുപിടിക്കുന്നത് എങ്ങനെ? ഇതാണ് ഞാൻ പറയുന്നത്. ജ ജ ച ച ജ വർഗാക്ഷരങ്ങളിൽ 3-ാമത്തെ ചവർഗത്തിലെ 3-ാം അക്ഷരം ജ. അത് പുസ്തകത്തിലൊന്നും നോക്കാതെ ആ വഴി നോക്കിയിട്ട് എളുപ്പം പറയാം. അത് നോക്കാതെ ജ എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ കണ്ടുപിടിക്കുക? ആദ്യം ചിന്തിക്കേണ്ടത് ഈ ജ എന്ന് പറയുന്ന ഏത് പ്രത്യാഹാരത്തിൽ വരുന്നു, ഹസിൽ വരുന്നു, ഖരിൽ വരുന്നു. അത് ആദ്യം ചിന്തിക്കുക. നമുക്കറിയാം, പഠിച്ചിട്ടുള്ളവർക്ക് അറിയാം, ഹസിലാണ് ജ വരുന്നത്. ഉടനെ ഇത് ഓർക്കണം, ഹസ, സംവാര, നാഗ, ഘോഷാസ്ഥ. ഇപ്പൊ ജയുടെ ബാഹ്യപ്രയത്നങ്ങൾ സംവാര, നാദഘോഷങ്ങളാണെന്ന് മനസ്സിലാക്കാൻ എന്താ പ്രയാസം? ഒരു പ്രയാസമില്ല. ഇനി ചായുടെ ബാഹ്യപ്രയത്നം ഏതാണ്? ഉടൻ ചിന്തിക്കണം, അത് ഏതിൽ വരുന്നു, ഏത് പ്രത്യാഹാരത്തിൽ പെടുന്നു. ഖര്, കാരണം പാണിനി ഇത് രണ്ടായിട്ട് തിരിച്ചാ പറഞ്ഞിരിക്കുന്നു. അപ്പൊ ഖരിൽ പെടുന്നു. അപ്പൊ ഉടൻ അത് ഓർക്കുക, എന്താണ്? ഖരഹ, വിവാരശ്വാസ, അഘോഷാസ്ഥ. അപ്പൊ ഇങ്ങനെ ഒരു വർണ്ണം കണ്ടുകഴിഞ്ഞാൽ ആദ്യം ചിന്തിക്കേണ്ടത് അത് ഏത് പ്രത്യാഹാരത്തിൽ പെടുന്നു. പിന്നെ അത് നമ്മൾ പഠിച്ചിരിക്കണം, അറിഞ്ഞിരിക്കണം. പശി, സംവാരനാഥ, അഘോഷാസ്ഥ, ഖര, വിവാര, ശ്വാസ, അഘോഷാസ്ഥ. ഇങ്ങനെ മനസ്സിലാക്കും. പിന്നെ അതിൽ ഒരു സാമ്യതയുണ്ട്. ഒന്ന് പറഞ്ഞ് സംവാരം, അടുത്ത് പറയുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വിവാരം, അടുത്ത് നാദം, മറ്റടുത്ത് ശ്വാസം, മറ്റടുത്ത് ഘോഷം, ഇവിടെ അഘോഷം. വിപരീതങ്ങളാണ്. അപ്പോൾ ഈ രണ്ട് പ്രത്യാഹാരങ്ങളിൽ ഏത് പ്രത്യാഹാരത്തിൽ വർണ്ണം പെടുന്നു എന്ന് ആദ്യം ചിന്തിച്ചിട്ട് ബാക്കി നമ്മൾ പഠിച്ചിരിക്കുന്നത് പറഞ്ഞു നോക്കുമ്പോൾ വ്യക്തമായിട്ടും കിട്ടും. ആ വർണ്ണത്തിൻ്റെ ബാഹ്യപ്രയത്നം ഏതാണ്? ഇതിപ്പോൾ മൂന്നും മൂന്നും ആറേ ആയുള്ളൂ, ഇനി രണ്ടെണ്ണം കൂടെ ബാക്കിയുണ്ട്. അപ്പോൾ എട്ടെണ്ണത്തിൻ്റെ എട്ടെണ്ണം ഉണ്ടല്ലോ ബാഹ്യപ്രയത്നം. അപ്പോൾ ഒരു വർണ്ണത്തിൻ്റെ എട്ട് പ്രയത്നങ്ങൾ, ഒരു വർണ്ണത്തിൻ്റെ ഈ എത്ര മൂന്ന് നാല് നാല് നാല് നാല് വീതം, ഒന്നിന് നാല് വരുമുണ്ട്. കാരണം ഇതിപ്പോൾ ഒന്നിന് മൂന്ന് ഒന്നിന് മൂന്ന്, ഇനി ഒന്നിന് ഓരോന്നുകൂടി വരും. അതാണ് അടുത്ത് പറയുന്നത്, വർഗാണ പ്രഥമ തൃതീയ പഞ്ചമ എനശ്ച അല്പപ്രാണാഹ പറയുന്നു. അടുത്ത് പണിനി ചെയ്യുന്ന എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യാഹാരത്തിൻ്റെ ക്രമത്തിലല്ല പറയുന്നു, അത് വിട്ടിട്ട് വർണ്ണമാലയുടെ ക്രമത്തിലാണ് അടുത്ത് പറയുന്നത്. പെട്ടെന്ന് തന്നെ മാറി, മുമ്പ് പറഞ്ഞ എങ്ങനെ ഹശ് ഖര് എന്ന് അക്ഷര സമാമനായത്തിലെ രണ്ട് പ്രത്യാഹാരങ്ങൾക്കനുസരിച്ച് പറഞ്ഞു. ഇപ്പോൾ എന്താ ചെയ്യുന്നത്? അത് വിട്ടിട്ട് വർണ്ണമാലയിലെ ക്രമം അനുസരിച്ച്, ലോകപ്രസിദ്ധ ക്രമം എന്ന് പറയുന്ന അതാണ്, വൈയാകരണന്മാരല്ലാത്തവർക്കും അറിയാവുന്നുള്ള ക്രമം, അതനുസരിച്ചിട്ടാണ് അടുത്ത രണ്ട് പ്രയത്നങ്ങളെക്കുറിച്ച് പറയുന്നത്. ആദ്യം വരുന്ന ഏതാണ്? വർഗാണ പ്രഥമ തൃതീയ പഞ്ചമ യണശ്ച അല്പപ്രാണാഹ. ഇപ്പോൾ 11 പ്രയത്നങ്ങളിൽ മൂന്നെണ്ണം സ്വരത്തിനായി നമ്മൾ മാറ്റിവെച്ചു, ബാക്കി 8 എണ്ണം, അതിൽ ശേഷിക്കുന്ന രണ്ടാണ് അല്പപ്രാണനും മഹാപ്രാണനും. അത് സംജ്ഞ, അങ്ങനെ പറയാൻ കാരണം അല്പപ്രാണെന്ന് വെച്ചാൽ അതിന് അല്പം പ്രാണന്റെ ആവശ്യമേ ആവശ്യമാണ്. മഹാപ്രാണെന്ന് വെച്ചാൽ അതിൽ ഒരുപാട് പ്രാണന്റെ ആവശ്യമുണ്ട്. ശബ്ദങ്ങൾ ഉച്ചരിക്കുന്നതിന് കൂടുതൽ പ്രയത്നം ആവശ്യമാണ്, കുറച്ച് പ്രയത്നം ആവശ്യമാണ്. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചിലർ പറയുന്നത് കൂടുതൽ ശ്വാസം പോവും, കുറച്ച് ശ്വാസം പോവും, അങ്ങനെയും പറയാം. അത് ഈ രണ്ട് പ്രയത്നങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കും? അതിന് പ്രത്യാഹാരമല്ല നോക്കേണ്ടത്, എന്ത് നോക്കണം? വർഗാക്ഷരങ്ങൾ നോക്കണം, അത് നോക്കണം. അപ്പോൾ വർഗാക്ഷരങ്ങൾ 1, 2, 3, 4, 5 അഞ്ച് വർഗങ്ങളാണല്ലോ, 5 ആണല്ലോ ഉള്ളത്. ആ വർഗാക്ഷരങ്ങളിൽ മേളിൽ നിന്ന് താഴോട്ടെടുക്കണം പ്രഥമ തൃതീയ പഞ്ചമങ്ങൾ എണ്ണ അവിടെ കിടക്കും. ഈ മൂന്നെണ്ണത്തെ എടുക്കുക. പ്രഥമം എന്ന് പറയുമ്പം ആദ്യത്തെ കച്ചട്ട തപ, തൃതീയം എന്ന് പറയുമ്പോൾ ഗജട തപ, പഞ്ചമം എന്ന് പറയുമ്പോൾ മഞ്ഞെണ്ണ നമ. ഇങ്ങനെ എടുക്കണം മേളിയും താഴോട്ട്. അപ്പോൾ വർഗാക്ഷരങ്ങളിൽ പ്രഥമം തൃതീയം ഒറ്റ സംഖ്യകൾ, പഞ്ചമം, ഇവയുടെയൊക്കെ എന്താണ്? അല്പപ്രാണനാണ് പ്രയത്നം. വർഗാക്ഷരങ്ങളിൽപ്പെട്ട 1, 2, 3 ഗണത്തിൽപ്പെടുന്ന വർണ്ണങ്ങളുടെ ബാഹ്യപ്രയത്നം അല്പപ്രാണനാണ് എന്ന് പറഞ്ഞാൽ പിന്നെ മഹാപ്രാണ സ്പഷ്ടമായി. കാരണം ഇവിടെ വിട്ട ഏതൊക്കെയാണ്? 2, 4. അപ്രത്യാഹാരം അവിടെ ഇരിക്കട്ടെ, ഇത് നോക്കണം ആദ്യം. വർഗാണ ദ്വിതീയ ചതുർത്ഥവും ശലശ്ച മഹാപ്രാണ. വർഗങ്ങളിലെ ദ്വിതീയ ചതുർത്ഥങ്ങൾ മഹാപ്രാണമാണ്. അപ്പോൾ ഇതങ്ങോട്ട് നമ്മൾ മനസ്സിലാക്കി വയ്ക്കണം. കാരണം വർഗാക്ഷരങ്ങളിൽ 5 ഗണങ്ങളുണ്ട്, മേളിൽ നിന്ന് താഴോട്ട് നോക്കണം. അതിനെ രണ്ടായി തിരിക്കണം, ഒറ്റ സംഖ്യകളെ മാറ്റണം. ഏതൊക്കെയാണ്? 1, 3, 5. ഒറ്റ സംഖ്യകൾ വരുന്ന ആ സംഖ്യകളിൽ പെടുന്ന ഗണത്തിൻ്റെ അല്പപ്രാണം. ഇരട്ട സംഖ്യ എന്ന് പറയുന്നത് ഏത്? 2, 4. അതിൻ്റെ ബാഹ്യപ്രയത്നം എന്ന് പറയുന്നത് മഹാപ്രാണൻ. അല്പപ്രാണൻ മഹാപ്രാണൻ എന്ന് പറയുന്നത് സംജ്ഞയാണ്. എന്തിൻ്റെ സംജ്ഞ? ബാഹ്യപ്രയത്നത്തിൻ്റെ സംജ്ഞയാണ്. അത് ഏതിന് വരും? വ്യഞ്ജനാക്ഷരങ്ങൾക്ക് വരും. ഏതൊക്കെ വ്യഞ്ജനാക്ഷരങ്ങൾക്ക്? വർഗാക്ഷരത്തിൽപ്പെട്ട 1, 2, 3, 4, 5 ഈ അഞ്ചിനും വരും. അതിൽ 1, 3, 5 ഒരു ഗ്രൂപ്പാണ്. അല്പപ്രാണം എന്ന പ്രയത്നമാണ് വരുന്നത്. 2, 4 എന്ന് പറയുന്നത് മറ്റൊരു ഗ്രൂപ്പാണ്. അതിന് മഹാപ്രാണം വരും. ഇനി നോക്കേണ്ടത് നമ്മൾ നേരത്തെ ചോദിച്ച വർഷം ച എന്ന് പറയുന്ന ഒരു വർണ്ണം. ഈ ച എന്ന് പറയുന്ന വർണ്ണത്തിന്റെ ബാഹ്യപ്രയത്നം കണ്ടുപിടിക്കണം. ആദ്യം ചെയ്യേണ്ട എന്താണ്? ഹസിലാണോ അതോ കരിലാണോ എന്ന് നോക്കൂ. വച്ച ഏതിൽ വരും? ഖരി ച കപചടധ ചാട്ടാത്താവ് കപയു ശേഷത്ത് എന്നുവെച്ചാൽ രണ്ടാമത്തെ. ഇപ്പൊ കരൽ വരുന്നോണ്ട് ഉടൻ ഈ പഠിച്ചു വച്ചിരിക്കുന്നു ഖര സംവാരനാദ ഘോഷാസ്ഥ കിട്ടിയല്ലോ. ആ വിവാര വിവാര ശ്വാസ അഘോഷാസ്ഥ തിരിഞ്ഞുപോയി. ച എനിക്ക് തിരിഞ്ഞുപോയതാണ്, ഞാൻ മനഃപൂർവ്വം നിങ്ങളെ പരീക്ഷിച്ചൊന്നുമല്ല. ച വിവാര ശ്വാസ അഘോഷാസ്ഥ ചായ്ക്കുന്നു. അപ്പോൾ ഇത് മൂന്നും പോരാ. എത്രയെണ്ണം, എത്ര പ്രാണം വരണം ഒരക്ഷരത്തിന്? 4 ബാഹ്യപ്രയത്നം വരണം. അതോർത്തോണം, ഒരു വർണ്ണം എടുത്തു കഴിഞ്ഞാൽ അതിന് 4 ബാഹ്യപ്രയത്നം കിട്ടണം. ഇപ്പം 3 എണ്ണം കിട്ടി. ഇനി വരുന്ന 2 പ്രയത്നങ്ങളാണ് ഏതൊക്കെ? അല്പപ്രാണനും മഹാപ്രാണനും. ഇത് അല്പപ്രാണനാണോ മഹാപ്രാണനാണോ എന്ന് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ആ വർണ്ണം 1, 3, 5 ഗണത്തിൽപ്പെടുന്നു അതോ 2, 4 എന്ന് ചിന്തിക്കണം. 1, 3, 5 ഒറ്റയിൽപ്പെടുന്നുണ്ടോ അതോ ഇരട്ടയിലാണോ? 2, 4 ഇതിൽപ്പെടുന്നതിനനുസരിച്ചാണ് അതിൻ്റെ പ്രയത്നം അല്പപ്രാണനും മഹാപ്രാണനും ആകുന്നു. ഇതിപ്പോൾ ചായാണ് ആദ്യ അക്ഷരം, അപ്പോൾ ഒറ്റയിൽപ്പെട്ടത്. അപ്പോൾ എന്താണ്? വർഗാണ പ്രഥമ തൃതീയ പഞ്ചമ എണശ്ച അല്പപ്രാണനായി. അപ്പം 4 പ്രയത്നവും കിട്ടി. അപ്പോൾ ഒരു വ്യഞ്ജനാക്ഷരം എടുത്തു കഴിഞ്ഞാൽ അതിന് 4 പ്രയത്നം ഉണ്ടായിരിക്കണം. 4 പ്രയത്നം ഉണ്ടാകുന്നതിന് വേണ്ടി പാണിനിയെ 2 സെക്ഷനായി തിരിച്ചു കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു സെക്ഷനിൽ നിന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഏതാണ് അല്പപ്രാണൻ ഏതാണ് മഹാപ്രാണൻ എന്നാണ്. അതിൽ നിന്ന് അല്പപ്രാണൻ കണ്ടുപിടിച്ചാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കിയത്. മറ്റത് അങ്ങനെ പ്രത്യാഹാരത്തിൽ നിന്ന് കണ്ടുപിടിക്കേണ്ടതാണ്. ഖര സംവാരനാദ ഘോഷാശ ഏത് എങ്ങനെ? ഖര കശക സംവാരനാദ ഘോഷാശ ഖര വിവാരശ്വാസാഘോഷാശ ആ പ്രത്യാഹാരങ്ങളിൽ നിന്ന് കണ്ടുപിടിക്കുന്നു. അപ്പോൾ അങ്ങനെ ഇത് അപ്പോൾ എവിടെയൊക്കെ പരിശോധിക്കേണ്ടി വരും? ആദ്യം പ്രത്യാഹാരങ്ങളെ കുറിച്ച് ചിന്തിക്കണം. പ്രത്യാഹാരങ്ങളിൽ ഏതിൽ പെട്ടാണെന്ന് കണ്ടുപിടിക്കണം. അങ്ങനെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ 3 പ്രയത്നം കിട്ടും. പിന്നെ വർണ്ണമാലയെക്കുറിച്ച് ചിന്തിക്കണം. അതിൽ ഒറ്റയിലാണോ ഇരട്ടയിലാണോ പെടുന്നതെന്ന് ചിന്തിക്കണം. അതിൽ നിന്ന് 1 കിട്ടും. അപ്പോൾ 3, 1, 4 ബാഹ്യപ്രയത്നങ്ങളെ കിട്ടും ഒരക്ഷരത്തിന്. ഇനിയിപ്പോൾ ജായ നോക്കാം. ജ നേരത്തെ നമ്മൾ ചിന്തിച്ചാണ് ച ച ജ 3 അപ്പം ജ എന്ന് വരുമ്പോൾ ആദ്യം നോക്കേണ്ടത് ഇത് ഏത് പ്രത്യാഹാരത്തിൽ പെടുന്നു. ഹശ് അപ്പോൾ ഹശിനെന്താ പറയുന്നത്? ഹശ സംവാരനാദഘോഷ ഹശ. അപ്പോൾ 3 കിട്ടിയല്ലോ. ഇനി അടുത്ത സെക്ഷനിലേക്ക് പോകണം. ഒറ്റയിലാണോ ഇരട്ടയിലാണോ വരുന്നത്? ച ച ജ അല്ലേ? ച ച ജ 3 അക്ഷരമാണ്. അപ്പോൾ ഒറ്റയിൽ വന്നു. അപ്പം എങ്ങനെ വരും? മർഗാണ പ്രഥമ തൃതീയ പഞ്ചമ എണശ്ച അല്പപ്രാണൻ തന്നെ. അപ്പോൾ അവിടെ ശ്രദ്ധിക്കുക, ചാക്കി എന്താണ് വന്നത്? അല്പപ്രാണൻ. ജാക്കി അത് തന്നെ വരും. അങ്ങനെ വരാം. പക്ഷേ മറ്റ് മൂന്ന് പ്രയത്നങ്ങൾക്ക് മാറ്റം വന്നു. ചായയുടെ പ്രയത്നം എന്തൊക്കെയാണ്? വികാരശ്വാസാഘോഷ ചിലപ്പോ ജാക്യോ സംവാരനാഥഘോഷം, അത് മാറ്റം വന്നു. ഒരിടത്ത് മാറ്റം വന്നു, വേറിടത്ത് മാറ്റം വന്നില്ല. എങ്ങ മാറ്റം വന്നാലും വന്നില്ലെങ്കിലും ഒരു അക്ഷരത്തിന് നാല് പ്രയത്നം കിട്ടണം. ഇനി വേറെ ഒരു അക്ഷരം നോക്കാം. പായ നോക്കാം. പാ ആദ്യത്തെ അക്ഷരം. അപ്പോൾ പ എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ ബാഹ്യപ്രയത്നമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇതുവരെ മനസ്സിലാകാത്തവർ ഇനി ഒന്നുകൂടെ ശ്രദ്ധിക്കുക. ഇത് അത് നോക്കണം, ഇത് നോക്കണം എന്നൊക്കെ പറഞ്ഞാൽ ചിലർക്ക് ആകെ കുഴപ്പമാവും. അതുകൊണ്ട് ഒന്നുകൂടി ഞാൻ പറയാം, ശ്രദ്ധിച്ച് നോക്കുക. പ എന്ന് പറയുന്ന ഒരക്ഷരം നമ്മൾ പരിശോധിക്കേണ്ട രണ്ട് കാര്യങ്ങളാണ്. ഈ പ ആദ്യം നോക്കേണ്ടത് ഏത് പ്രത്യാഹാരത്തിൽ പെടുന്നു, അത് അതെ അത് ഹസ്സിലാണോ അതോ ഖരിലാണോ. രണ്ടാമത് നോക്കേണ്ടത് ഇത് വർണ്ണമാലയിൽ ഒറ്റയിൽ പെടുന്നോ ഇരട്ടയിൽ പെടുന്നു, ഇതാണ് നോക്കേണ്ടത്. പ അപ്പൊ ആദ്യം നമുക്ക് പ്രത്യാഹാരം നോക്കാം. പ എന്ന് പറയുന്ന ഏത് പ്രത്യാഹാരത്തിൽ നിന്നു? ഖരു. ഉറപ്പാണോ? നമുക്ക് ഉറപ്പാണെങ്കിൽ എനിക്ക് ഉറപ്പ്. ഖര്. അപ്പൊ അത് പഠിച്ചിരിക്കണം, എന്നാലേ പറയാൻ പറ്റൂ. ഖര രണ്ടും പറയുന്നു. ചെല് പറയുന്നു വിവാരം, ചെല് പറയുന്നു സംവാരം. ഏതാണ്? എനിക്കും ആശയക്കുഴപ്പമായി. ഇവിടെ എഴുതിയിട്ടുമില്ല, പുസ്തകത്തിൽ നോക്കിയാൽ മതി. നിങ്ങൾ രണ്ടും പേരും പറയുമ്പോൾ എനിക്ക് സംശയമായി. ഖരിന്റെ എന്താണ്? വിവാര ശ്വാസ അഘോഷാശ്ച. പായുടെ കിട്ടി കഴിഞ്ഞു, വിവാര ശ്വാസ അഘോഷം. ഇനി ഒന്നുകൂടെ കിട്ടണം. അത് ഒന്നുകിൽ അല്പപ്രാണനായിരിക്കും, അല്ലെങ്കിൽ മഹാപ്രാണനായിരിക്കും. അതിനു വേണ്ടിയിട്ട് ഇവിടുന്ന് കിട്ടത്തില്ല. അടുത്ത സെക്ഷനിൽ പോണം. എന്ത്? അത് വർഗ അക്ഷരങ്ങളിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഈ ഗണത്തിൽ ഏത് ഗണത്തിൽ പെടുന്നതാണ്? ഒറ്റയാണോ ഇരട്ടയാണോ? പ ഒറ്റ. ഒറ്റ വരുമ്പോൾ എന്തുവരും? പ്രഥമ, തൃതീയ, പഞ്ചമ, ജനശ്ച, അല്പപ്രാണാഹ കിട്ടി. അപ്പൊ അതിന്റെ പ്രയത്നം കിട്ടി. ഇനി പ കഴിഞ്ഞ് രണ്ടാമത് വരും നോക്കുക. പാഫ ഫലം എന്ന് പറയുന്ന പാഫ അത് നോക്കുക. അതിനായി എടുത്തിട്ട് ആദ്യം ചിന്തിക്കണം ഇത് ഏത് പ്രത്യാഹാരത്തിൽ വരുന്ന, ആദ്യം നോക്കണം. ഇപ്പൊ ഏതിലാ വരുന്നത്? ഖര്. അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. അപ്പൊ ഖര് വന്നു കഴിഞ്ഞാൽ ഉടൻ ബാഹ്യ പറയുന്നത് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഖര സംവാര വിവാരശ്വാസ അഘോഷ. മൂന്നെണ്ണം കിട്ടി, വിവാരശ്വാസ അഘോഷം. അപ്പോൾ ഇനി അതിനവിടെ വിട്ടിട്ട് ഇനി മറ്റൊന്ന് നോക്കേണ്ട കാര്യമില്ല. അതുകൂടെ ശ്രദ്ധിക്കണം. ഒരു പ്രത്യാഹാരത്തിൽ വരുന്നത് മറ്റു പ്രത്യാഹാരത്തിൽ വരത്തില്ല. അതുകൊണ്ട് ഒരു പ്രത്യാഹാരമാണ് പാ ഇന്ന പ്രത്യാഹാരമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ഹശിലുണ്ടോ എന്ന് നോക്കേണ്ട കാര്യമില്ല. കാരണം ഒന്നിലുള്ളത് വേറെന്നു വരത്തില്ല. അപ്പോൾ ആ മൂന്നെണ്ണം കിട്ടിക്കഴിഞ്ഞു. രണ്ടും പരിശോധിക്കരുത്. ഒന്ന് കിട്ടിയാൽ പിന്നെ മറ്റേതിലില്ല. പിന്നെ വരേണ്ടത് വർണ്ണമാലയിൽ വന്നിട്ട് ഒറ്റ ഇരട്ട ഏതിപ്പെടുന്നു നോക്കണം. ഇരട്ടയാണ് രണ്ടാമത്തേത്. അപ്പോൾ വർഗാണാം ദ്വിതീയ ചതുർത്ഥു ശലശ്ച മഹാപ്രാണാഹ. മഹാപ്രാണനായി. ഇപ്പം നാലും കിട്ടി. ഇപ്പം രണ്ടാമത്തെ വർണ്ണമാലയിലെ രണ്ടാമത്തെ ഗണത്തിൽപ്പെട്ട പാഭ അതിൻ്റെ ബാഹ്യപ്രയത്നം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം ഏതൊക്കെയാണ്. മഹാപ്രാണം നാലെണ്ണം. ഇതുപോലെ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ ഇപ്പം നമ്മൾ കണ്ടുപിടിച്ചത് നമ്മൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. നമ്മൾ ഈ പറഞ്ഞതെല്ലാം വർഗാക്ഷരങ്ങളാണ്. വർഗാക്ഷരങ്ങളുടെ ആണ് നമ്മൾ കണ്ടുപിടിച്ചത്. ഇനി വർഗാക്ഷരങ്ങൾ അല്ലാതെ ശേഷിക്കുന്നുണ്ട്. ഏതൊക്കെയാണ്? എണ്ണം, ശല്യം. എന്ന് വെച്ചാൽ ഹയവരട്ടിൻ്റെ ആ കഴിഞ്ഞ് യാ വ ര ല പിന്നെ അത് തന്നെ എണ്ണ ലണ് എണ്ണായില്ലേ, ആ യ വ ര ല ഇല്ല യ, അത് പിന്നെ വരുന്നുണ്ട്. യ വ ര ല ഇത്രയും വന്നു. പിന്നെ വർഗാക്ഷരത്തിൽ പെടാതെ കിടക്കുന്ന ഏതാണ്? ശല്ല്. അതിനകത്ത് ശ ഷ സ ഹ. ഇതിനെ ഇതുവരെ നമ്മൾ പരിശോധിച്ച് നോക്കിയില്ല. ഇതിനെ ഇതിലേതെങ്കിലും ഒരു വർണ്ണത്തെ എടുത്തിട്ട് നമ്മൾ നോക്കണം. ഇനി അതിന് യകാരത്തെ തന്നെ എടുക്കുക. ഹയവരട്ടല്ല യായ. അപ്പോൾ യായ എടുക്കുമ്പം ആദ്യം നമ്മൾ ചിന്തിക്കുന്നത് എന്താണ്? ഇത് ഏത് പ്രത്യാഹാരത്തിൽ വരുന്നു? ഹസ് ഒന്നല്ലോ. ഹസിൻ്റെ എന്താണ്? ഹസ സംഭാരനാഥഘോഷ ഹസ. മൂന്നെണ്ണം കിട്ടി, ഇനി ഒന്നുകൂടെ കിട്ടാനുണ്ട്. അപ്പം നോക്കുക, ഇത് വർഗാക്ഷരങ്ങളിൽ ഒറ്റയാണോ ഇരട്ടയാണോ? രണ്ടിലും പെടുന്നില്ല. അപ്പോൾ വർഗാക്ഷരങ്ങളിൽ ഒറ്റയിലും ഇരട്ടയിലും പെടാത്ത അക്ഷരങ്ങളുണ്ട്. അതാണ് ഏതൊക്കെ? എണ്ണം ശല്ലം എന്ന് പറയുന്ന അതാണ്. മനസ്സിലായില്ലേ? വർഗാക്ഷരങ്ങളിൽ ഒറ്റയിലും ഇരട്ടയിലും പെടാത്ത എന്ന് വെച്ചാൽ അഞ്ച് ഗണത്തിലും പെടാത്തതാണ് എണ്ണം ശല്ലം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് അതിൽപ്പെട്ട വർണ്ണങ്ങൾ ഏതെന്നറിയുന്നതിന് വേണ്ടിയിട്ടാണ് പാണിനി ഇവിടെ ആദ്യം പറഞ്ഞ എന്താണ്? വർഗാണ പ്രഥമ തൃതീയ പഞ്ചമ എണശ്ച അല്പപ്രാണാഹ. ഇപ്പോൾ ജോലി ഒന്നുകൂടെ കൂടിയിരിക്കുകയാണ്. ഇതുകൊണ്ടാണ് ആൾക്കാർ പറയുന്നത് വലിയ പ്രയാസമാണ്. ആദ്യം നമ്മൾ എന്താ നോക്കിയത്? അത് ഹശിൽപ്പെടുന്നുണ്ടോ കരിൽപ്പെടുന്നുണ്ടോ എന്ന് നോക്കി. പിന്നെ വർഗത്തിൽ ഒറ്റയാണോ ഇരട്ടയാണോ എന്ന് നോക്കി. ഇനി അതും പോലെ ഒന്നുകൂടെ നോക്കണം. എന്താണ് ഇത്? എണ്ണിൽപ്പെടുന്നുണ്ടോ അതോ ശല്ലിൽപ്പെടുന്നുണ്ടോ എന്നുകൂടെ നോക്കണം. എന്ന് പറഞ്ഞാൽ മൂന്ന് തരത്തിൽ പരിശോധിക്കണം. ഒരു വർണ്ണത്തിന്റെ ബാക്കി പറയെല്ലാം കിട്ടണം നമുക്ക്. മനസ്സിലായല്ലോ? ഒന്ന് പരിശോധിക്കേണ്ടത് ഹസിലാണോ കരിലാണോ. അതിൽ ഒരു സൗകര്യം, ഒന്നിൽ പരിശോധിച്ച് കിട്ടിക്കഴിഞ്ഞാൽ മറ്റൊന്ന് നോക്കേണ്ട കാര്യമില്ല. ഹസി കിട്ടിയാൽ പിന്നെ കരൽ നോക്കണ്ട. അതുപോലെ തന്നെ അടുത്ത സ്ഥലത്തും ഒറ്റയിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇരട്ടയിലുണ്ടോ എന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ അങ്ങനെ തന്നെ എണ്ണിൽ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ശല്ലിലുള്ളതുകൊണ്ട് നോക്കേണ്ട കാര്യമില്ല. ഒന്നിലുള്ളത് മറ്റത്തിൽ പോകത്തില്ല. അതുകൊണ്ടാണ് എണ്ണിലെ ഹകാരത്തെ വിട്ടിട്ട് എണ്ണം എന്ന് പറഞ്ഞത്. ഹയവരട്ടിലെ ഹ വിട്ടിട്ടല്ലേ എണ്ണം എന്ന് പറഞ്ഞു. എന്തുകൊണ്ട്? ശല്ലിൽ ഹ വരുന്നുണ്ട്. അപ്പോൾ എണ്ണിൽ പെടുന്നുണ്ടോ? എണ്ണിൽ പെടുന്നുണ്ട് യകാരം. അപ്പോൾ വർഗാണ പ്രഥമ തൃതീയ പഞ്ചമ എണശ്ച അല്പപ്രാണാഹ. അപ്പോൾ യകാരത്തിൻ്റെ ബാഹ്യപ്രയത്നം എന്തായി? അല്പപ്രാണ. നേരത്തെ എന്തായിരുന്നു? പശു സംവാരനാഥ അഘോഷാശ്ച ഘോഷാശ്ച. ഇപ്പോൾ സംവാരനാഥ ഘോഷവും കിട്ടി, അല്പപ്രാണനും കിട്ടി. അപ്പോൾ യകാരത്തിന് നാലും കിട്ടി. നാല് പ്രയത്നം കിട്ടുന്നത് വരെയുള്ള അന്വേഷണം മതി. അങ്ങോട്ട് ഇനി ഹായിട്ട് നോക്കാം. ഹ ആദ്യത്തെ അക്ഷരം ഹായിൽ നോക്കണമെങ്കിൽ ഇതിൽ നിന്ന് നാല് പ്രയത്നമാണ് കിട്ടേണ്ടത്. പക്ഷെ എത്ര സ്ഥലത്ത് തിരഞ്ഞാലാണ് നാല് പ്രയത്നം കിട്ടുന്നത്? ആദ്യം നോക്കണം, ഹസിൽപ്പെടുന്നോ ഘറ്റിൽപ്പെടുന്നോ? ഹസിൽപ്പെടുന്നു, ക്ലിയറായി. അശുഖ സംവാരനാഥ ഘോഷാശ്ച മൂന്നെണ്ണം കിട്ടാൻ വളരെ എളുപ്പമാണ്. ഇനി ഘരിൽ നോക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ രണ്ടിലും വരുന്നുണ്ടല്ലോ. ആ അല്ല, കരു ഇല്ല, അതി വരത്തില്ല, കരിൽ വരത്തില്ല. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്? ഹല്ലിനെ വിട്ടിട്ട് കരിൽ നിർത്തിയത്. ഹശെന്നും ഖരെന്നും പറയാൻ കാരണം അതുകൊണ്ടാണ്. ഹായ് എടുക്കുമ്പോൾ ഇല്ലെങ്കിൽ എന്തോരും ഹശെന്നും ഖല്ലെന്നും പറഞ്ഞു കഴിഞ്ഞാൽ ആ രണ്ടിലും വരും, കുഴപ്പമാകും. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ എന്ത് ചെയ്തത്? ഹശെന്നും ഖരെന്നും പറയുമ്പോൾ ഹശിൽ ഹകാരം കിട്ടി, ഇനി നോക്കേണ്ട കാര്യമില്ല. ഹശക സംവാരനാഥ ഘോഷാസ്ഥ. ഇനി വർഗങ്ങളെ നോക്കണം, ആ ക്രമത്തിൽ നോക്കണം തെറ്റാതിരിക്കാൻ വേണ്ടി. വർഗാക്ഷരങ്ങളിൽ ഒറ്റയിലോ ഇരട്ടയിലോ പെടുന്നുണ്ടോ? ഇല്ല, ഹ അതിപ്പെടുന്നില്ല. അതിപ്പെടുന്നില്ലെങ്കിൽ പിന്നെ നോക്കേണ്ടത് എന്താണ്? അത് അവിടെ ഏത് പ്രത്യാഹാരത്തിൽപ്പെട്ടു? അതായത് അവിടെ രണ്ട് പ്രത്യാഹാരം പറഞ്ഞത്. ആദ്യം പറഞ്ഞത് എണ്ണം, രണ്ടാമത് പറഞ്ഞത് ശല്ല്. ഇതിലേതിപ്പെടും? ശല്ല്. അതാണ് അടുത്ത് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? വർഗാണാം ദ്വിതീയ ചതുർത്ഥവും ശലശ്ച മഹാപ്രാണാഹ, മഹാപ്രാണനാണ്. പഹ എന്താണ് മഹാപ്രാണൻ, അത് ഉച്ചരിക്കുമ്പോൾ തന്നെ അറിയാം. യ മൃദുവായിട്ട് ഉച്ചരിക്കുന്നു, ഹ കുറച്ചുകൂടി ഗംഭീരമായിട്ടാണ്. അപ്പോൾ ഹ എന്ന് പറയുന്നത് മഹാപ്രാണനും യ എന്ന് പറയുന്നത് അല്പപ്രാണനുമാണ്. ഒരാൾക്ക് ആരോഗ്യമുണ്ട്, മറ്റൊരാൾക്ക് ആരോഗ്യം ഇല്ല, അതാണ് വ്യത്യാസം. ഇങ്ങനെ നമ്മൾ അതിൻ്റെ വഴിയാമ്പണ്ണം ചിന്തിച്ചു കഴിഞ്ഞാൽ ഇത് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. അല്ലാതെ നമ്മളിത് കണ്ടുപിടിക്കാൻ പോയി കഴിഞ്ഞാൽ ആ കിടന്നു കഴിയും. ഓരോന്നായിട്ട് പരിശോധിക്കുന്നു. ഇപ്പോ ഷായിലെ രണ്ടാമത്തെ ഷ എന്നൊരു വർണ്ണം തന്നു, അത് ആവശ്യം വരുന്നതാണ്. ശരി, ഈ ഷായുടെ ബാഹ്യപ്രയത്നം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നാല് പ്രയത്നത്തെ കാണിച്ചു കൊടുക്കണം. പുസ്തകത്തിൽ നോക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് പ്രത്യാഹാരം അറിയാവുന്നുണ്ട്, വർഗാക്ഷരങ്ങളും അറിയാവുന്നുണ്ടെങ്കിൽ പുസ്തകം നോക്കേണ്ട കാര്യമില്ല. പിന്നെ ഇത് ഇതറിഞ്ഞു ചെയ്യാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ പുസ്തകം നോക്കാം, ഏതിൻ്റെ ഏത് പ്രയത്നങ്ങളാണ്. ആദ്യം നമ്മൾ ധരിക്കേണ്ടത് ബാഹ്യപ്രയത്നങ്ങൾ നാലെണ്ണമാണ് കിട്ടേണ്ടത്. ഷായ എടുത്തു ആദ്യം നോക്കേണ്ടത് അത് ഏത് പ്രത്യാഹാരത്തിൽ പെടുന്നു. ഖര, അപ്പൊ എന്തുവരും? ഖര, ശ്വാസ, അഘോഷാശ്വ, മൂന്നെണ്ണം വളരെ എളുപ്പം കിട്ടി. ഇനി മറ്റേ നോക്കേണ്ട കാര്യമില്ലല്ലോ. നേരെ വർഗാക്ഷരങ്ങളിലേക്ക് പോവുക, ഒന്ന് രണ്ട് മൂന്ന് നാല് പെടുന്നുണ്ടോ? ഇല്ല. പിന്നെ ശേഷിച്ച രണ്ട് പ്രത്യാഹാരങ്ങൾ ഏതൊക്കെയാണ്? എണ്ണും ശലും. ഷ ഏതിപ്പെടും? ശല്യം. അപ്പൊ വരും വർഗാണ ദ്വിതീയ ചതുർത്ഥു ശലശ്ച മഹാപ്രാണാഹ. ഇത് പ്രയാസമുള്ള കാര്യമാണോ? പ്രയാസമായിരിക്കും എന്ന് വിചാരിച്ചാണ് ആദ്യം ഇത് പറയാതിരുന്നത്, വിട്ടത്. ഒന്ന് രണ്ടാമതിന് വലിയ ഉപയോഗം വരില്ല, എന്നാ ഉപയോഗം വരും. പക്ഷെ ഇത് കൂടാതെ അത് സാധിക്കാം. ചില യുക്തികൾ ഉപയോഗിച്ച് നമുക്ക് മനസ്സിലാക്കാം. ഇനി നമ്മൾ നേരത്തെ പഠിച്ചത് ആഭ്യന്തരപ്രയത്നം, ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്ത് ബാഹ്യപ്രയത്നം. ഇതിന്റെ ഉപയോഗം എവിടെ വരുന്നതെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ആഭ്യന്തരപ്രയത്നത്തിന്റെ ഉപയോഗം എവിടെയാ വരുന്നത്? സവർണ സംജ്ഞ കണ്ടുപിടിക്കാം. ഏതൊക്കെയാണ് സവർണങ്ങൾ എന്ന് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആഭ്യന്തര പ്രയത്നത്തിന്റെ ആവശ്യം. എന്തുകൊണ്ട്? തുല്യാസ്യ പ്രയത്നം സവർണം എന്ന് പറഞ്ഞു. താൽവാദിസ്ഥാനം ആഭ്യന്തര പ്രയത്നിച്ച് അവിടെ എടുത്തു പറഞ്ഞു. താൽവാദിസ്ഥാനവും ആഭ്യന്തര പ്രയത്നവും തുല്യമായി വരണം, എന്നാലേ സവർണത്തെ കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ബാഹ്യപ്രയത്നത്തിന്റെ ആവശ്യം അവിടെ ഇല്ല, കാരണം അവിടെ പ്രത്യേകം എടുത്തു പറഞ്ഞു. എന്താണ് താൽവാദിസ്ഥാനം ആഭ്യന്തര പ്രയത്ന തുല്യം തന്മിഥ സവർണ സംജ്ഞം സ്യാ. ഇതിന്റെ ബാഹ്യപ്രയത്നത്തിന്റെ ആവശ്യം എവിടെയാ വരുന്നത്? ഒരു സൂത്രമുണ്ട്, സ്ഥാനേ അന്തരതമഹ, പഠിച്ചിട്ടുണ്ടോ? എന്നുവെച്ചാൽ അതിന് അന്തരതമമായതിനെ കണ്ടുപിടിക്കണം. അതിന് പറയും ആന്തരതമ്യ പരീക്ഷ എന്ന് പറയും. രണ്ട് വർണ്ണങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ ആ രണ്ട് വർണ്ണങ്ങൾക്കും തമ്മിലുള്ള അത്യന്ത സാദൃശ്യം അതാണ്. രണ്ടും തമ്മിൽ വ്യത്യാസം മനസ്സിലാക്കണം. തുല്യാസ്യ പ്രയത്നം സവർണം എന്താണ് പറയുന്നത്? ഒരു വർണ്ണത്തിന് സവർണമായി ഏതൊക്കെ ഉണ്ട് എന്നാണ് അത് പറയുന്നത്. സ്ഥാനേ അന്തരതമ എന്ന് പറയുന്ന സൂത്രം എന്താണ് പറയുന്നത്? അന്തരതമമായതിനെ ഉപയോഗിക്കാൻ പറയുകയാണ്. വ്യത്യാസം മനസ്സിലാക്കണം. തുല്യാസ്യ പ്രയത്ന സവർണമെന്ന് പറയുന്നത് എന്താ പറയുന്നത്? സ്ഥാനവും ആഭ്യന്തര പ്രയത്നവും തുല്യമായിരിക്കുന്ന വർണ്ണങ്ങൾക്ക് സവർണ സംജ്ഞയുണ്ട്, അത് സവർണങ്ങളാണ്. ഒരു വർണ്ണത്തിന്റെ ഉദാഹരണം അകാരം. ഒരു വർണ്ണത്തിന്റെ സ്ഥാനത്തിനും ആഭ്യന്തര പ്രയത്നത്തിനും തുല്യമായി മറ്റൊരു വർണ്ണമുണ്ടെങ്കിൽ ഉദാഹരണം ആ തന്നെ ദീർഘം, ഇത് രണ്ടും സവർണങ്ങളാണ്, അതിന് സവർണസഞ്ജ വരും. ഈ തുല്യാസ്യ പ്രയത്നം സവർണമെന്ന് പറയുന്ന സൂത്രത്തിൽ വിധിക്കുന്ന സപ്ന ഏതാണ്? സവർണസപ്ന. അത് ഏതിനാ സവർണസഞ്ജ വിധിക്കുന്നത്? വർണ്ണങ്ങൾക്ക്. അവിടെ സപ്ന ഏതാണ്? വർണ്ണങ്ങൾ. സപ്ന ഏതാണ്? സവർണസപ്ന. ഈ സൂത്രം ഒരു വർണ്ണത്തിന്റെ ആഭ്യന്തര പ്രയത്നത്തെ അപേക്ഷിക്കുന്നു, സവർണത്തെ കണ്ടുപിടിക്കാൻ വേണ്ടി. ആഭ്യന്തര പ്രയത്നം അറിഞ്ഞാലേ നമുക്ക് ഈ സൂത്രം ഉപയോഗിച്ച് സവർണത്തെ കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ താലുവാദിസ്ഥാനവും അതും അറിയണം. എന്നാൽ ഈ സൂത്രത്തിൽ ഇന്ന വർണ്ണത്തിന്റെ ആഭ്യന്തര പ്രയത്നം ഇന്നതാണെന്ന് പറയുന്നുണ്ടോ? ഉണ്ടോ? ഈ സൂത്രം പഠിച്ചപ്പോഴല്ലേ നമ്മളതൊക്കെ പഠിച്ചത്. അപ്പൊ ഈ സൂത്രത്തിൽ പറയുന്നില്ലേ? സൂത്രത്തിന്റെ അല്ലേ വൃത്തി എന്ന് പറയുന്നത്? വൃത്തി സൂത്രത്തിനാണ്. ഇത് പാണിനീയ ശിക്ഷയിലാ പറയുന്നത്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ശിക്ഷയില്ല, സൂത്രങ്ങളിൽ പറയുന്ന കാര്യമല്ല. അപ്പൊ ഇവിടെ എഴുതിയിരിക്കുന്ന സൂത്രവൃത്തിയല്ല, പിന്നെയോ ശിക്ഷയെ സംഗ്രഹിച്ചെഴുതിയിരിക്കുകയാണ്. അതിൽ സംഗ്രഹിച്ചും വ്യാഖ്യാനിച്ചും ഭേദപ്പെടുത്തിയൊക്കെ എഴുതിയിരിക്കുന്നത്. ഇതുപോലെയല്ല പാണിനീയ ശിക്ഷയിൽ. അതിൽ വരദരാജ പണ്ഡിതർ തന്നെ അതിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട് പലതും. അപ്പോ എന്താണ് താലവാദി സ്ഥാനം ആഭ്യന്തര പ്രയത്ന ഇത്യേതദ്വയം യസ്യേന തുല്യം തദ്നിധഃ സവർണസഞ്ജം സ്യാത്. ഇത്രയുള്ളൂ വൃത്തി. പിന്നെ വരുന്നത് വാർത്തികം. അത് കഴിഞ്ഞ് വരുന്ന മുഴുവൻ പാണിനീയ ശിക്ഷയാണ്. അതിന്റെ സംഗ്രഹവും വിശദീകരണവുമാണ്. പക്ഷെ അതെല്ലാം വർണ്ണങ്ങളെ സംബന്ധിച്ചാണ്. അപ്പൊ ഇവിടെ തുല്യാസ്യ പ്രയത്നം സവർണം എന്ന് പറയുന്ന സൂത്രം ഇന്ന വർണ്ണത്തിന് ഇന്ന ആഭ്യന്തര പ്രയത്നം എന്നൊന്നും പറയുന്നില്ല. അപ്പൊ നമ്മളത് മനസ്സിലാക്കുന്നതിന് വേണ്ടി പാണിനീയ ശിക്ഷയെ പഠിച്ച് അതിൽ നിന്ന് മനസ്സിലാക്കി. അപ്പൊ നമ്മൾ ഈ സംജ്ഞാപ്രകരണത്തിൽ ശിക്ഷയും പഠിക്കുന്നുണ്ട്. സൂത്രത്തിൽ നിന്ന് കിട്ടത്തില്ല, ശിക്ഷയിൽ നിന്ന് കിട്ടി. അപ്പോ ഈ ഒരു സൂത്രം തുല്യാസ്യ പ്രയത്ന സവർണം എന്ന് പറയുന്ന ഒരു സൂത്രം നമുക്ക് ശരിയായി മനസ്സിലാക്കി പ്രയോഗിക്കണമെങ്കിൽ നമുക്ക് പാണിനീയ ശിക്ഷയെ കുറിച്ചുള്ള ബോധം വേണം, എന്നാലേ പറ്റൂ. അതിൽ നിന്നാണ് അത് കിട്ടുന്നത്. അതിൽ നിന്നത് മനസ്സിലാക്കി ആഭ്യന്തര പ്രയത്നങ്ങൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി. സ്ഥാനവും അങ്ങനെ തന്നെ മനസ്സിലാക്കിയതിന് ശേഷം ഈ സൂത്രത്തെ, അതാണ് നമ്മൾ ആദ്യം ഇത് പഠിച്ചിട്ട് മറ്റേ പഠിച്ചത്. പണ്യശിക്ഷയിൽ നിന്ന് സ്ഥാനങ്ങൾ എന്തൊക്കെയാണ് പ്രയത്നമൊക്കെയെന്ന് മനസ്സിലാക്കിയതിനു ശേഷം തുല്യാസ്യ പ്രയത്നം സവർണമെന്ന് പറയുന്ന സൂത്രത്തെ പഠിച്ച് അതിന്റെ പ്രയോഗത്തെ നമ്മൾ ചെയ്യുന്നു. എന്ത് ചെയ്യുന്നു? സവർണസജ്ജ മനസ്സിലാക്കുന്നു. ഏതൊക്കെയാണ് സവർണങ്ങളെന്ന് മനസ്സിലാക്കുന്നു. ഇതുപോലെ സ്ഥാനെ അന്തരതമ എന്ന് പറയുന്ന സൂത്രം പഠിക്കുമ്പോൾ അവിടെ അന്തരതമം എന്ന് വെച്ചാൽ സദൃശതമം. ഇവിടെ രണ്ട് വർണ്ണങ്ങളുടെ സാദൃശ്യത്തെയാണ് മനസ്സിലാക്കേണ്ടത്. രണ്ടു തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. തുല്യാസ്യ പ്രയത്നം സവർണം എന്ന് പറയുന്നത് ഒരു വർണ്ണത്തിന് മറ്റൊരു വർണ്ണത്തോടുള്ള സാവർണ്യത്തെയാണ് ബോധിപ്പിക്കുന്നത്. സ്ഥാന അന്തരതമ എന്ന് പറയുന്ന സൂത്രത്തിന്റെ അർത്ഥം മനസ്സിലാക്കുന്നതിന് ആ സൂത്രം എന്താ പറയുന്നത്? ഒരു വർണ്ണത്തിന് ആശ്രയിക്കുന്നത്. ഈ സൂത്രം നേരിട്ട് സവർണത്തെ ബോധിപ്പിക്കുന്നു. ആ സൂത്രം പറയുന്നത് എന്താണ്? ആ സൂത്രം നമുക്ക് പ്രയോഗിക്കണമെങ്കിൽ ഒരു വർണ്ണത്തിന് മറ്റൊരു വർണ്ണത്തോടുള്ള സാദൃശ്യത്തെ മനസ്സിലാക്കണം. ഇത് രണ്ട് കാര്യങ്ങളാണ്. സാവർണ്യം വേറെ, സാദൃശ്യം വേറെ. ഇവിടെ ഈ സൂത്രം എന്താ ചെയ്യുന്നത്? സാവർണ്യത്തെ ബോധിപ്പിക്കുന്നു. ആയുടെ സവർണം ആയാണ് എന്ന് നേരിട്ട് ബോധിപ്പിക്കുന്നു. സ്ഥാനാന്തരിതമായ എന്താണ്? അങ്ങനെ സാദൃശ്യത്തെ ബോധിപ്പിക്കുന്നില്ല. വ്യത്യാസം അതാണ്. തുല്യാസി പറയുന്ന സവർണം എന്ത് ചെയ്യുന്നു? സാവർണ്യത്തെ ബോധിപ്പിക്കുന്നു. സ്ഥാനാന്തരിതമാന്ന് പറയുന്നത് സാദൃശ്യത്തെ നേരിട്ട് ബോധിപ്പിക്കുന്നില്ല, പക്ഷേ ആ സൂത്രം പ്രവർത്തിക്കുന്നതിന് വേണ്ടി അത് സാദൃശ്യത്തെ അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെ ആ സൂത്രം എവിടെയെങ്കിലും പ്രയോഗിക്കണമെങ്കിൽ ഒരു വർണ്ണവും മറ്റൊരു വർണ്ണവുമായിട്ടുള്ള സാദൃശ്യം നമ്മൾ അറിഞ്ഞിരിക്കണം. ശരി, ആ സാദൃശ്യത്തെ അറിയുന്നതിന് എന്ത് വേണം? ബാഹ്യപ്രയത്നം അറിഞ്ഞിരിക്കണം. അവിടെയാണ് ബാഹ്യപ്രയത്നത്തിന്റെ ആവശ്യം. ഇവിടെ നേരിട്ടാണ് സാവർണ്യത്തെ മനസ്സിലാക്കുന്നതിന് ആഭ്യന്തര പ്രയത്നം വേണം. അവിടെ സാദൃശ്യത്തെ മനസ്സിലാക്കുന്നതിന് ബാഹ്യപ്രയത്നത്തിന്റെ ജ്ഞാനം വേണം. മനസ്സിലായാലും വ്യത്യാസം? സ്ഥാനാന്തരിതമാന്ന് പറയുന്ന സൂത്രത്തിൽ പറയുന്നത് സാദൃശ്യമുള്ളത് എന്നെ ആദേശമാക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ ആ സൂത്രം പഠിക്കുന്ന ഒരാള് സാദൃശ്യം, വർണ്ണ സാദൃശ്യം അറിയണം. ഒരു വർണ്ണത്തിന് വേറൊരു വർണ്ണമായിട്ട് എന്താ സാദൃശ്യം? ആ സാദൃശ്യം മനസ്സിലാക്കുന്നതിന് ബാഹ്യപ്രയത്നത്തെ അറിയണം. വ്യക്തമായും മനസ്സിലാക്കണം. അവിടെ ആ സൂത്രത്തിന്റെ വൃത്തിയിൽ എന്താ പറയുന്നത്? സദൃശത്തമ ആദേശഹസ്യ. സദൃശത്തമമായത് എന്തുവരും? ആദേശമായി വരും. അതാണ് അവിടെ ഈ പറയും. അപ്പോൾ ആ സൂത്രം നേരിട്ട് ഇന്നതാണ് സാദൃശ്യങ്ങളെന്ന് പറയുന്നില്ല, അതവിടെ പറയുന്നില്ല. പക്ഷെ ഈ സൂത്രം അങ്ങനെയല്ല, ഇന്നതാണ് സാവർണ്യങ്ങളെന്ന് നേരിട്ട് പറയുന്നുണ്ട്. ആണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഈ സൂത്രം ഇന്നതാണ് സവർണങ്ങളെന്ന് പറയുന്നു, ആ സൂത്രം ഇന്ന സദൃശ്യങ്ങളെന്ന് പറയുന്നില്ല. പക്ഷേ സാദൃശ്യം ഞാൻ ഉണ്ടായാലേ ആ സൂത്രത്തെ പ്രവർത്തിപ്പിക്കാൻ പറ്റും. സാദൃശ്യജ്ഞാനം കണ്ടുപിടിക്കുന്നതിന് പല വഴികളുണ്ട്. അതാണ് അവിടുത്തെ വിശേഷത. ആ പല വഴികളിൽ ഒന്നാണ് ബാഹ്യപ്രയത്നത്തിലൂടെ സാദൃശ്യത്തെ കണ്ടുപിടിക്കുക. രണ്ട് വർണ്ണങ്ങളുടെ ബാഹ്യപ്രയത്നം ഒരുമിച്ച് ചേർന്ന് വന്നു കഴിഞ്ഞാൽ, ഒരുപോലെ വന്നു കഴിഞ്ഞാൽ ആ രണ്ട് വർണ്ണങ്ങൾക്കും തമ്മിൽ എന്തുണ്ട്? സാദൃശ്യം. എന്തില്ല? സാവർണ്യമുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. വന്നെന്നും വരാം, പക്ഷെ അത് പറയാൻ പറ്റില്ല. അപ്പോൾ സ്ഥാനാന്തരിതമ എന്ന് പറയുന്ന സൂത്രം മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ മുമ്പ് പഠിച്ചാണ്, ഇപ്പോഴൊന്നും ഇത് മനസ്സിലാക്കിയില്ല. മനസ്സിലാകാതെയും നമ്മൾ പഠിക്കും, മനസ്സിലാക്കിയും പഠിക്കും, ഇപ്പം മനസ്സിലാക്കി പഠിക്കും. സ്ഥാനാന്തരിതമ എന്ന് പറയുന്ന സൂത്രത്തിന്റെ അർത്ഥം മനസ്സിലാക്കണമെങ്കിൽ ശരിക്ക് വർണ്ണസാദൃശ്യത്തെ മനസ്സിലാക്കണം. വർണ്ണസാദൃശ്യത്തെ മനസ്സിലാക്കുന്നതിനുള്ള പല ഉപായങ്ങൾ, ഒന്നാണ് ബാഹ്യപ്രയത്നത്തെ മനസ്സിലാക്കുക. അതുകൊണ്ടാണ് പറയുന്നത് ഈ ബാഹ്യപ്രയത്നത്തിന്റെ ആവശ്യം വരുന്നത് ആന്തരതമ്യ പരീക്ഷയിൽ. ആന്തരതമ്യ പരീക്ഷ എന്ന് പറഞ്ഞാൽ ആന്തരതമ്യം എന്ന് വെച്ചാൽ സാദൃശ്യം. സാദൃശ്യ പരീക്ഷയിൽ, സാദൃശ്യ പരീക്ഷ എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് വർണ്ണങ്ങൾ നമ്മുടെ മുമ്പിൽ വരുമ്പം ഇത് തമ്മിൽ സാദൃശ്യമുണ്ടോ എന്ന് കണ്ടുപിടിക്കുന്ന പരീക്ഷ. മനസ്സിലായല്ലോ? അതിനാണ് ബാഹ്യപ്രയത്നത്തിന്റെ ഉപയോഗം വരുന്നത്. അത് നമുക്ക് സമയമുണ്ടെങ്കിൽ പരീക്ഷിച്ചോളെ. ചായ തന്നെ എടുത്ത് വെച്ച ചായയുടെ ആദ്യം ബാഹ്യ പ്രയത്നത്തെ കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും? പ്രത്യാഹാരത്തിൽ ഏർപ്പെടുന്നു കാര്യം. അപ്പൊ എന്തായി? വികാര ശ്വാസ അഘോഷാസ്ഥ ചായയുടെ അപ്പോ ഇനി അതിന്റെ ഒരു ബാഹ്യപ്രയത്നം ഒന്ന് ശേഷിക്കുന്നുണ്ട്, അതുകൂടെ കണ്ടുപിടിക്കണം. ഏതാണ് പ്രഥമ തൃതീയ പഞ്ചമ യണശ്ച അല്പപ്രാണാഹ? അപ്പൊ ചായയുടെ കിട്ടിക്കഴിഞ്ഞു. ഇനി ഈ വർഗത്തിൽ ച ഛ ജ ഝ ഞ ഇതിൽ ഏതെങ്കിലും ഒരു വർണ്ണം ഇതിന് സദൃശമാണോ എന്ന് നോക്കുന്നതാണ് നിങ്ങളുടെ ചോദ്യം. ഇത് ഈ പറയുന്ന ഈ ചായയുടെ ബാഹ്യപ്രയത്നങ്ങൾ ഒത്തു വന്നു കഴിഞ്ഞാൽ, ബാഹ്യപ്രയത്നം എല്ലാം ഒത്തു വരണം, ഒത്തു വന്നു കഴിഞ്ഞാൽ അത് ഇതിന് സദൃശമാകും. അത് വരാത്ത അതങ്ങനെ രണ്ട് സെക്ഷനിൽ പോകുന്ന എന്ത് പച്ച ഒന്നാണ്. ഉറപ്പാണോ? പ്രഥമം തൃതീയം പഞ്ചമം ഈ മൂന്നാണ് നോക്കേണ്ടത്. പ്രഥമം എന്ന് പറയുമ്പോഴത്തേക്ക് ച, അതേതിൽ വരും? പിന്നെ നോക്കേണ്ടത് തൃതീയം ച ഛ ജ, അതേതിൽ വരും? ച ഛ ജ എന്ന് പറയുന്നു ജപഗട ദശ്, അതിൽ പോയി. പിന്നെ വരുന്നത് ഞ, അതെവിടെ പോയി? അശിപ്പോയി. അപ്പൊ അതൊന്നും കിട്ടത്തില്ല, അപ്പൊ പിന്നെ ശരിയാവത്തില്ല. അപ്പൊ എന്തുകൊണ്ട്? അപ്പൊ അവിടെ അതിൽ മനസ്സിലാക്കേണ്ട ഒന്നെന്താണ്? ച ഛ ജാ ഛ ഈ വർണ്ണങ്ങളിൽ സാദൃശ്യമല്ല. ഇന്ന് നോക്കേണ്ടത് സവർണം ആണോ എന്ന് നോക്കണം, സവർണമാണോ എന്ന് നോക്കണം. അത് ഏത് വെച്ച് നോക്കും? ആഭ്യന്തര പ്രയത്നം നോക്കുക, സ്ഥാനം നോക്കുക. ച ഛ ജാ ഛ താലു. പിന്നെ അടുത്ത് ഇത് നോക്കുക, അത് നോക്കുക. പ്രയത്നം എന്താണ്? സ്പൃഷ്ടം പ്രയത്നം സ്പർശാനാം കാതയോ മാവസാന സ്പർശ. അപ്പൊ ഈ സവർണമാണ്. അപ്പൊ ഈ ചവർഗത്തിൽപ്പെട്ട എല്ലാ അക്ഷരങ്ങളും സവർണമാണ്, പക്ഷെ എന്തല്ല? എന്തല്ല? സദൃശമല്ല. അതാണ് എന്റെ പ്രത്യേകത. സവർണമാണ്, പക്ഷെ സദൃശമല്ല. ഇനി വേറൊരു അക്ഷരത്തെ ഞാൻ എടുക്കാം. ഹാ എടുക്കും. ഹാ ഹായ് എടുക്കുക, അതിന്റെ ബാഹ്യപ്രയത്നം കണ്ടുപിടിക്കുക. എളുപ്പം പറയാം. ഹാ ഏത് ഏത് ഏത് പ്രത്യാഹാരത്തിൽ വരുന്നു? ഹസ്. അപ്പൊ ഹസിന്റെ ബാഹ്യപ്രയത്നം ഹസ സംവാരനാഥ ഘോഷാസ്ഥ. പിന്നെ നോക്കുക, ഇത് പ്രഥമ ദ്വിതീയ തൃതീയ ചതുർത്ഥ പഞ്ചമത്തിൽ പെടുന്നുണ്ടോ? ഒന്നിനും പെടുന്നില്ല. അപ്പൊ എന്തുവരും? വർഗാണാം പ്രഥമ തൃതീയ പഞ്ചമ എണശ്ച അല്പപ്രാണാഹ വരുന്നില്ല. ദ്വിതീയ ചതുർത്ഥോ സലശ മഹാപ്രാണാഹ മഹാപ്രാണനായി. അപ്പൊ ഹായുടെ കിട്ടിയല്ലോ. ഇനി നോക്കുക, നോക്കുക, എന്ന് പറയുമ്പോൾ എത്രാമത്തെയായി? നാലാമത്തെ. ഇതിന്റെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മറന്നിട്ടില്ലല്ലോ ആരും. ഇനി നാലാമത്തേന്റെ നോക്കുക, ചവർഗത്തിലെ നാലാമത്തേന്റെ, അത് ഏത് ഗ്രൂപ്പിൽ പെടുന്നു? ഹസിൽപ്പെട്ട് കഴിഞ്ഞാൽ അതിന്റെ പ്രയത്നം എന്തായി? ഹസക സംവാര നദാഘോഷാശ്ച. ഇനി അത് നോക്കുക, വർഗാണാം പ്രഥമ തൃതീയ പഞ്ചമേണ അല്പപ്രാണാണോ? ഇല്ല, ദ്വിതീയ ചതുർത്ഥു സലശ്ച മഹാപ്രാണാഹ. ഏതിൽ പെട്ടു? മഹാപ്രാണൻ. ഹായിടതോ? ഹായിഡൻ മഹാപ്രാണൻ. അപ്പൊ ഹായിടയും ഝായിടയും അത് രണ്ടും എന്താണ്? രണ്ട് സദൃശമാണ്. മനസ്സിലായോ? ഹായും ഝായും. ഇനി ഇവിടെ ഒരു ചെറിയ യുക്തി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹായ്ക്ക് വേറെ ഏതൊക്കെ സദൃശങ്ങളുണ്ടെന്ന് കണ്ടുപിടിക്കാം. എങ്ങനെ? ചതുർത്ഥങ്ങളെല്ലാം, വർഗത്തിലെ ചതുർത്ഥങ്ങളെല്ലാം എന്തുകൊണ്ട്? ദ്വിതീയ ചതുർത്ഥു ശലശ്ച മഹാപ്രാണാഹ എന്ന് പറഞ്ഞപ്പോൾ ശല്ലിൽ പെടുന്നു ഹ, ചതുർത്ഥത്തിൽ വരുന്നു ഹ. അല്ല, ഈ എല്ലാം നാലാമത്തെ വർഗങ്ങൾ പറയാൻ പ്രയാസമുള്ളത് എങ്ങനെയാണ് പറയുന്നത്? ആ, അല്ലെങ്കിൽ ഈ കുട്ടി പറയും പോലെ. അപ്പോ വർഗാക്ഷരങ്ങളിൽ നാലാമത്തതും ഹായും എന്തായിരിക്കും? സദൃശങ്ങളായിരിക്കും. എന്തുകൊണ്ട്? ദ്വിതീയ ചതുർത്ഥോ ശലശ്ച മഹാപ്രാണാഹ എന്ന് പറഞ്ഞുകൊണ്ട് മഹാപ്രാണം കിട്ടി. പിന്നെ രണ്ടു പേരെ ഇവിടെ വരുന്നു, ഹസിൽപ്പെടുന്നു. ഹസക സംവാര അഘോഷാശ്ച. അപ്പോ ഈ രണ്ട് വർണ്ണങ്ങളും ഹായും ഈ വർഗ ചതുർത്ഥവുമായിട്ട് എന്തുണ്ട്? സാദൃശ്യമുണ്ട്. ഇനി ഹായും ജായ നോക്കുക, ഇത് രണ്ട് സവർണങ്ങളാണോ നോക്കണം. ഹായും ഝായും തമ്മിൽ സവർണമാണോ? സ്ഥാനം അകുഹ വിസർജനീയാനാം കണ്ഠഃ ഇച്ഛുയേശാനാം താലുഹു. സ്ഥാനം മാറിപ്പോയി. ശരി, വിട്ടയ്ക്കുക. കവർഗത്തിൽ വരുമല്ലോ നാലാമത്തത്. ആ ഖായും ഹകാരവും തമ്മിൽ സാദൃശ്യമുണ്ടോ നോക്കുക. എങ്ങനെ? എല്ലാം വന്നോ? അതായത് ആദ്യം ഹസൽപ്പെട്ടു, അതുകൊണ്ട് ഹസക സംവാരനാഥ ഘോഷാശ്ച. പിന്നെ അകുഹ വിസർജന, അല്ല അല്ല, ഞാൻ ചോദിച്ചത് സാദൃശ്യത്തിന്റെ കാര്യമില്ല, സവർണ സംജ്ഞയുണ്ടോന്നാണ്. ഹായും ഘ ഇതും തമ്മിൽ സവർണ സംജ്ഞയുണ്ടോന്നോ നോക്കിയത്? അകുഹ വിസർജനീയാനാം കണ്ഠ സ്ഥാനമൊത്തു വന്നു. പിന്നെ ആഭ്യന്തര പ്രയത്നം നോക്കണം. ഇല്ല, ആഭ്യന്തര പ്രയത്നം കിട്ടുന്നില്ല. കാതയോ മാവസാന സ്പർശാഹ സ്പൃഷ്ടം പ്രേതനം സ്പർശാന ഒന്നു ചല ഊഷ്മാണ. ഹ എന്ന് പറയുന്ന ഇവിടെ പെടും ചല്ലൽ. ഊഷ്മാക്കളുടെ പ്രയത്നം എന്താണ്? വിഷദ്വൃതം ഊഷ്മണ. ആഭ്യന്തര പ്രയത്നം മാറിപ്പോയി. അപ്പൊ അവിടെ സവർണസഞ്ജയില്ല, പക്ഷെ സാദൃശ്യമുണ്ട്. അപ്പൊ സവർണമില്ലാത്തടത്ത് സാദൃശ്യം കൊണ്ട് നമുക്ക് കാര്യം സാധിക്കാം. അതാണ് ഊകാലോജ്ജരസ്വ ദീർഘപ്ലുത. അവിടെ എന്താ സംഭവിച്ചത്? ഊകാലോ അച്ച്, അതിന്റെ പരത്തിൽ ഹ്രസ്വം ഇരുന്നു, ഹായിരുന്നു. ചകാരത്തിന് ശേഷം അവിടെ ഹകാരം ഇരുന്നു. ഏത് സൂത്രമാണ് പ്രവർത്തിച്ചത്? ജയോഹോ അന്യദിരസ്യാം. അതെന്താ വിധിക്കുന്നത്? എന്താ വിധിക്കുന്ന? ജയപരസ്യ പൂർവസവർണ ആ അതായിക്കോട്ടെ, അതിരുന്നോളെ. ചായാനും ചായാനും ഒന്നുമല്ലല്ലോ. പൂർവത്തിൽ ചായോ ചായോ ഇരിക്കും, ചവർഗോ ഇരിക്കുന്നു, ഏതോ ആയിക്കോട്ടെ. അപ്പൊ എന്താ ചെയ്ത അവിടെ? പൂർവത്തിന്റെ സവർണത്തെ വീച്ചു. അപ്പൊ പൂർവം എന്ന് പറയുന്നത് ചവർ ച അല്ലെങ്കിൽ ജ ഏതോ ആയിക്കോട്ടെ, അതിന്റെ സവർണത്തെ വിധിച്ചു. അപ്പോൾ അത് ഹായുമായിട്ട് ഒത്തുവരണം. ഹായുമായിട്ട് ഒത്തുവരുന്ന ഒരു സവർണത്തെ കിട്ടാൻ പ്രയാസമായതുകൊണ്ട് നമ്മൾ സവർണം എന്ന് പറയുന്നതിനെ വിട്ടിട്ട് പിന്നെ സാദൃശ്യത്തിൽ പോകുന്നു. സദൃശമായതിനെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നു. സദൃശമായതിനെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുമ്പോൾ പൂർവത്തിരിക്കുന്ന വർണ്ണത്തിന് സദൃശമായത് ഏതാണ് ആദേശത്തിലുള്ള പൂർവത്തിന്റെ സവർണം വരണം. പൂർവത്തിൽ ചായാണ് ഇരിക്കുന്നത്, അതിന്റെ സവർണമായിരിക്കുന്നതും പരത്തിലിരിക്കുന്നതിനോട് യോജിക്കുകയും വേണം. സവർണമായ ഏതെങ്കിലും വന്നാൽ പോരാ, കാരണം ചായയുടെ സവർണം എന്ന് പറയുമ്പോഴത്തേക്ക് ചവർഗത്തിൽപ്പെട്ട എല്ലാ അതിന്റെ സവർണമാണ്. പക്ഷെ ഹായോട് യോജിക്കണം. അതെങ്ങനെ യോജിക്കണം? അതിന് സദൃശമായിരിക്കണം. അപ്പോൾ പരത്തിലിരിക്കുന്ന ഹായ്ക്ക് സദൃശമായി പൂർവത്തിൽ ഉള്ള ചവർഗത്തിൽപ്പെട്ട ഏതാണ്? അതുകൊണ്ടാണ് ഓകാരോജ് ഹായുടെ സ്ഥാനത്ത് എന്ത് വന്നു? ജാ വന്നു. ഈ നിയമങ്ങളൊന്നും പറയാതെയാണ് നമ്മൾ അത് പഠിച്ചത്. അതുകൊണ്ടാണ് അവിടെ ഒരു തലവേദന ഇല്ലാതെ നമുക്കത് മനസ്സിലായത്. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ നോക്കേണ്ടി വരും? സ്ഥാനം നോക്കണം, പ്രയത്നം നോക്കണം, സ്വർണം നോക്കണം, ബാഹ്യപ്രയത്നം നോക്കണം, പിന്നെ സാദൃശ്യം നോക്കണം. എല്ലാം നോക്കിക്കഴിഞ്ഞതിന് ശേഷം മനസ്സിലാകത്തുള്ളൂ ഹകാരത്തിന് സദൃശമായ വർണ്ണം ചവർഗത്തിലെ ജകാരമാണ് എന്ന് മനസ്സിലാകത്തുള്ളൂ. അതിനുവേണ്ടി അതാണ് ഞാൻ പറഞ്ഞത്, ഇതില്ലാതെയും കാര്യം സാധിക്കും. എങ്ങനെ? ആ വർഗത്തിലെ ചതുർത്ഥ വർണ്ണമായിരിക്കും പൂർവത്തിലിരിക്കുന്ന വർഗാക്ഷരത്തിന്റെ ചതുർത്ഥ വർണ്ണമായിരിക്കും ഹകാരത്തിന്റെ സദൃശവർണ്ണം എന്നങ്ങ് ഓർത്ത് വെച്ചാൽ മതി. ഇതിന്റെ ഒന്നും ആവശ്യമില്ല. അതുകൊണ്ടാണ് ഇത് കൂടാതെ നമുക്ക് സന്ധിക്കാൻ പറ്റും. പക്ഷേ ഇപ്പൊ തന്നെ ഈ പറഞ്ഞ എല്ലാവർക്കും വ്യക്തമായി മനസ്സിലായില്ലെന്ന് എനിക്കറിയാം. അത് നമ്മൾ സ്വയം ഒന്ന് പരീക്ഷിച്ച് നോക്കണം. സവർണം എങ്ങനെ വരുന്നു, സാദൃശ്യം എങ്ങനെ വരുന്നു, അതെങ്ങനെ പ്രവർത്തിച്ചു, അതൊന്ന് പരീക്ഷിച്ച് നോക്കുമ്പോൾ അത് മനസ്സിലാവും. കുറച്ചൊരു പരിശ്രമം ആവശ്യമാണ്. ഞാൻ അവസാനം ബന്ധപ്പെട്ട് ചുരുക്കി പറഞ്ഞതേ ഉള്ളൂ. നിർബന്ധമുള്ള കാര്യമല്ല, പക്ഷേ ഈ വ്യത്യാസം മനസ്സിലാക്കണം. എന്താണ്? വർണ്ണങ്ങൾ തമ്മിൽ സാവർണ്യവുമുണ്ട്, സാദൃശ്യവുമുണ്ട്. തുല്യാസി പ്രയത്നം സവർണം എന്ന് പറയുന്നത് ഇത് സാവർണ്യത്തെ പ്രയാണ്. സ്ഥാനാന്തരമാന്ന് പറയുന്നതോ അല്ല. എനിക്കറിയാം അബദ്ധം പറയുമെന്ന്. സ്ഥാനാന്തരമാന്ന് പറയുന്നത് സാദൃശ്യത്തെയല്ല പറയുന്നത്. അത് പറയുന്നത് സാദൃശ്യമുള്ളതിനെ ആദേശമാക്കാൻ പറയണം. സദൃശ തമഹ ആദേശ. സാദൃശ്യത്തെ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ പാണിനിയ ശിക്ഷയിൽ പോകണം, വർണ്ണങ്ങളെല്ലാം എടുക്കണം, ബാഹ്യപ്രയത്നം ഏതിനൊക്കെ ഒത്തുവരുന്നു എന്ന് നോക്കണം, എന്നിട്ട് അതിനെ സാദൃശ്യത്തെ കണ്ടുപിടിക്കണം. സാദൃശ്യത്തെ കണ്ടുപിടിക്കുന്നതിന് പാണിനി ഒരു സൂത്രം വിധിച്ചിട്ടില്ല, അത് മനസ്സിലാക്കണം. സാവർണ്യങ്ങളെ മനസ്സിലാക്കുന്നതിന് പാണിനിയുടെ സൂത്രം ഉണ്ട്. അതാണ് ഞാൻ പറയുന്നത്, നമ്മൾ ഭാഷയുടെ നിയമങ്ങൾ പഠിക്കുമ്പം, ഭാഷയുടെ നിയമങ്ങൾ പഠിക്കുന്നതിന് വേണ്ടി ആ നിയമങ്ങളെ പറഞ്ഞു തരുന്ന സൂത്രങ്ങളെ അതിൽ കൂടുതൽ പരിശ്രമിച്ച് പഠിക്കേണ്ടി വരും. ഭാഷയെ ശുദ്ധമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് വ്യാകരണത്തിൽ പരിശ്രമിക്കുന്നത്. വ്യാകരണ ത്തെ മനസ്സിലാകുന്നതിന് സൂത്രങ്ങളിൽ പരിശ്രമിക്കണം. അവിടെ എന്താണ്? രണ്ട് പരിശ്രമമാണ് വേണ്ടി വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വ്യത്യാസങ്ങൾ കൃത്യമായി മനസ്സിലാക്കി വെച്ചില്ലെങ്കിൽ ഈ വ്യാകരണത്തിലുള്ള പരിശ്രമം ശരിയാകത്തില്ല. അതുകൊണ്ട് വ്യവസ്ഥകളുണ്ട് സാദൃശ്യത്തെ മനസ്സിലാക്കുന്നതിന് വേണ്ടി. മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, സ്ഥാനം, അർത്ഥം, ഗുണം, പ്രയത്നം, നാല് തരത്തിലുള്ള വ്യവസ്ഥകൾ വെച്ചിട്ടുണ്ട്. അത് ഭാഷ്യകാരം വെച്ചാണ്. അതനുസരിച്ച് സാദൃശ്യത്തെ കണ്ടുപിടിക്കുക. അതിന് നമ്മൾ എവിടെ പോകണം? പാണിനീയ ശിക്ഷയെ പോയി വർണ്ണങ്ങളെ തിരിച്ചറിഞ്ഞ്, അതിന്റെ ബാഹ്യ പ്രയത്നങ്ങളെ തിരിച്ചറിഞ്ഞ് ഏതിനൊക്കെയാണ് ഒരുമിച്ച് വരുന്നതെന്ന് മനസ്സിലാക്കിക്കോണം. അങ്ങനെ മനസ്സിലാക്കിയിട്ട് എവിടെയാണോ സാദൃശ്യത്തെ ആദേശം ചെയ്യേണ്ടത് അവിടെ ആ സാദൃശ്യത്തെ ആദേശം ചെയ്യണം. ആ സാദൃശ്യത്തെ ആദേശം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഏ സൂത്രം പറയുന്നത്? സ്ഥാനേ അന്തരതമ. അപ്പോൾ ആ സൂത്രത്തിന്റെ ജോലി വേറെയാണ്. സാദൃശ്യത്തെ കണ്ടുപിടിക്കുകയല്ല, സാദൃശ്യത്തിന്റെ ആദേശത്തെയാണ് ആ സൂത്രം വിധിക്കുന്നത്. അസ്യം തുല്യാസ്യ സവർണം എന്ന് പറയുന്നതോ സാവർണ്യത്തെ നേരിട്ട് ബോധിപ്പിക്കുകയാണ്. സവർണത്തെ വിധിക്കുന്ന ഏതാണ്? പൂർവസവർണ പരസവർണ എന്നൊക്കെ പറയുന്ന സൂത്രങ്ങൾ സവർണത്തെ വിധിക്കുന്നു. അക സവർണേ ദീർഘ, അവിടെയൊക്കെ സവർണത്തിന്റെ ആവശ്യമുണ്ട്. സവർണത്തെ വിധിക്കുകയല്ല, സവർണം പരമിരിക്കേ. സവർണ സംജ്ഞയുടെ പ്രയോഗം വരുന്ന അത്ര സ്ഥാനങ്ങളിലാണ്. ഇവിടെ സവർണ സംജ്ഞ വിധിക്കുന്നു. ഓരോ ഏതെല്ലാം സൂത്രങ്ങളിൽ സവർണ സംജ്ഞ വരുന്നോ, എന്നുവെച്ചാൽ സവർണ ശബ്ദം വരുന്നോ, അവിടെയൊക്കെ ഇതിന്റെ ആവശ്യം വരും. ഈ തുല്യാസി പറയുന്ന സവർണം എന്നൊരു സൂത്രത്തിൽ നിന്ന് നമുക്ക് സവർണ എന്താണെന്ന് കിട്ടും. എവിടെയൊക്കെ പ്രയോഗിക്കുന്നു അവിടെയൊക്കെ ശബ്ദം കാണും, അവിടെയത് പ്രയോഗിക്കുന്നു. സ്ഥാനാന്തരതമ സാദൃശ്യം എന്തെന്ന് പറയുന്നില്ല, നേരിട്ട് പറയാണ് സാദൃശ്യമുള്ളതിനെ ആദേശമാക്കുക. സാദൃശ്യത്തെ ബാഹ്യപ്രയത്നത്തെ മനസ്സിലാക്കി കണ്ടുപിടിക്കാനുള്ളത് ഒരു വഴി, വേറെ വഴികളുമുണ്ട്. ഈ വ്യത്യാസം മനസ്സിലാക്കിയിരിക്കുക. സന്ധി ചെയ്യുന്നതിന് ഇത്രയും വലിയ കോംപ്ലിക്കേഷന്റെ ഒന്നും ആവശ്യമില്ല, അതിന്റെ ആവശ്യമില്ല. ഹകാരത്തിന്റെ സ്ഥാനത്ത് സദൃശമായ ഒന്ന് ആദേശമായി വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പൂർവ്വത്തിലിരിക്കുന്ന വർണ്ണത്തിനോട് എന്റെ സവർണമെന്നും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പൂർവ്വത്തിലിരിക്കുന്ന ആ വർണ്ണത്തിന്റെ ആ വർഗാക്ഷരത്തിലെ ചതുർത്ഥത്തെ ചെയ്യണം എന്ന് പറഞ്ഞാൽ കാക്ക് ഘാ വരും. കായുടെ പരത്തിൽ ഹാ ഇരുന്നാൽ അവിടെ എന്തുവരും? ഘാ വരും. ചാക്ക് പരത്തിലാണെങ്കിലോ ജാ വരും. അതാണ് ഇവിടെ ഹായുടെ സ്ഥാനത്ത് ജാ വന്നത്. അതുപോലെ സാദൃശ്യം എന്ന് ആദേശം ചെയ്ത വേറെ സ്ഥലം നമ്മൾ ഏതാ പഠിച്ചിട്ടുള്ളത്? വേറെയും ഉദാഹരണങ്ങളുണ്ട്. ആ ദൂരാത് ഭൂതേച്ച, അത് നമ്മൾ ദൂരാധൂതേച്ച. പൂർവത്തിരിക്കുന്ന എന്താണ്? ദൂരാത് തവർഗമാണ്. പരത്തിലിരിക്കുന്ന ഹകാരം അഹാരത്തിന്റെ മേളിൽ വരണം. പൂർവത്തിരിക്കുന്നതിന്റെ സദൃശമായത് വരണം. അവിടെ സവർണം കൊണ്ട് കാര്യം നടക്കത്തില്ല, സാവർണ്യം അല്ല, കിട്ടത്തില്ല. സവർണ്യം എന്നാൽ പലതും വരും. അപ്പം പിന്നെ അവിടെ എന്തുവരും? സാദൃശ്യത്തിന്റെ പിറകെ പോകും. സാദൃശ്യത്തിന്റെ പിറകെ പോയിട്ട് പൂർവത്തിരിക്കുന്നതിന്റെ നാലാമത്താണ് ഹകാരത്തിന് സദൃശമായിട്ടുള്ളത് എന്നറിഞ്ഞിട്ട് ഹകാരത്തിന് എന്ത് ചെയ്യും? ദാഹ ചെയ്യും. ഇത് അടുത്ത ദിവസം ഞാൻ ഒന്നുകൂടെ വിശദീകരിക്കാം. ഇന്ന് മനസ്സിലാകാത്തവർക്ക് പിന്നെ സ്വയം ചിന്തിച്ച് മനസ്സിലാക്കുക. ഗുണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.